അക്ഷരസമാമനായത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ ഇവിടെ 14 സൂത്രങ്ങൾ ഈ 14 സൂത്രങ്ങൾ പാണിനി നിർമ്മിച്ചത് അഷ്ടാധ്യായിയിലെ സൂത്രങ്ങളിൽ പ്രത്യാഹാരങ്ങളെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ 14 സൂത്രങ്ങളിൽ നിന്ന് 44 പ്രത്യാഹാരങ്ങളെ പാണിനി ഉണ്ടാക്കി സൂത്രങ്ങളിൽ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രത്യാഹാരങ്ങളെന്ന് പറയുമ്പോൾ അത് ചുരുക്കഴുത്താണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് സ്വരങ്ങളെ എവിടെയെങ്കിലും പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പാണിനി അവിടെ അച്ഛന്ന് പറയും. വ്യഞ്ജനങ്ങളെവിടെയെങ്കിലും പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഹല്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ അച്ഛന്ന് പറയുന്നതിൽ നിന്ന് സ്വരങ്ങളെല്ലാം ഗ്രഹിക്കണം. ഹല്ലെന്ന് പറഞ്ഞാൽ വ്യഞ്ജനങ്ങളെല്ലാം ഗ്രഹിക്കണം. അതുകൊണ്ട് മാത്ര ലാഭം വരുന്നു. അച്ഛന്ന് പറയുമ്പോൾ ഇവിടെ ആ ഇവു ഏവോ ഐ ഔ ഇത്രയും സ്വരങ്ങളെ ഗ്രഹിക്കണം. ഈ സ്വര അക്ഷരങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. ഇതിന് ആ ഇ ഉ എന്ന് പറയുന്ന ഈ മൂന്നെണ്ണം ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് സ്വരങ്ങൾ. ഈ മൂന്നെണ്ണത്തിന് മൂലസ്വരങ്ങളെന്ന് പറയും, ശുദ്ധസ്വരങ്ങളെന്നും പറയും. ശുദ്ധസ്വരം എന്ന് വെച്ചാൽ ഇതിൽ വേറെ കലർപ്പൊന്നുമില്ല. ആ ഈ ഉ ശുദ്ധമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ രണ്ട് രൂപങ്ങളാണ്, ഒന്ന് ഹ്രസ്വം മറ്റൊന്ന് ദീർഘം. മൂന്നാമതൊരു ഭേദം പറയുന്നുണ്ട് പുളുത്തം. അത് അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ, അത് വാക്യത്തിൽ വരാറുള്ളൂ. നമ്മളെ ഭാഷയിൽ അത് വാക്യത്തിലേ വരാറുള്ളൂ. വാക്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ഈ ഓ ഇതാണ് അക്ഷരം. പിന്നെ അക്ഷരങ്ങളെന്ന് പറയും, വർണ്ണങ്ങളെന്നും പറയും. ഈ വ്യാകരണത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ വ്യാകരണം പഠിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ച് എല്ലാം പുതുമയുള്ള ശബ്ദങ്ങളാണ്. അപ്പോൾ ഈ ആയു ഇതിനെ അക്ഷരങ്ങളെന്ന് പറയാം, വർണ്ണങ്ങളെന്നും പറയാം. പിന്നെ ഇതിനെ തന്നെ അകാരം ആകാരം എന്നും പറയും. നമ്മൾ വ്യാകരണത്തെ ചർച്ച ചെയ്യുമ്പോൾ ഇത് മാറി മാറി ഉപയോഗിക്കും. ചിലയിടത്ത് അക്ഷരങ്ങളെന്ന് പറയും, ചിലയിടത്ത് വർണ്ണങ്ങളെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയെന്ന് ധരിച്ചോളൂ. പക്ഷെ അകാരം ആകാരം എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. അകാരം എന്ന് പറയുമ്പോൾ ഹർസ്വം, ആകാരം എന്ന് പറയുമ്പോൾ ദീർഘം എന്ന് മനസ്സിലാക്കിക്കോണം. നമ്മൾ ഇനി ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ഹ്രസ്വം ദീർഘം എന്നുള്ള ഒരു പ്രത്യേകത ഇല്ലാതെ പറയണമെങ്കിൽ അവർണമെന്ന് പറയും. അവർണമെന്ന് പറയുമ്പോൾ അത് ഹ്രസ്വമാകാം, ദീർഘവുമാകാം, ഏതുമാകാം. ആ അക്ഷരം അങ്ങനെ പറയാറില്ല, വേണമെങ്കിൽ പറയാം ആ എന്ന അക്ഷരം. പക്ഷെ അകാരം എന്ന് പറയാം. അതിന് നിയമമുണ്ട്, വർണ്ണാകാര. വാർത്തികാരം പറഞ്ഞിട്ടുണ്ട്, വർണ്ണത്തിൽ നിന്ന് കാര എന്ന് പറയുന്ന ഒരു പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ അകാരം, ഇകാരം, ഉകാരം, കകാരം, അതിലും വ്യത്യാസമുണ്ട്. ഇപ്പം കക്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും വ്യഞ്ജനം മാത്രമല്ല, വ്യഞ്ജനവും ആ സ്വരവും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് കക്കാരം. അവിടെ ക് പ്ലസ് ആ, അതിന് കക്കാരം എന്ന് പറയും. അകാരം ഹ്രസ്വമായ ആകാരം ദീർഘമായ ആ, ഇതെല്ലാം സാമാന്യമായി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്ത. അതിലിവിടെ വരുന്ന ര, ഹയ വരട്ടിലെ ര, അതിന് രകാരമെന്ന് പറഞ്ഞാൽ തെറ്റില്ല വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ രകാരം എന്ന് പറയുന്നതിന് പകരം രേഫം എന്നാണ് പറയുന്നത്. അതിന് പ്രത്യേകിച്ചൊരു പേര് കൊടുത്തു വാർത്തകാരൻ, രാ ഇഭ, ഇഭപ്രത്യം. അതുകൊണ്ട് രകാരം എന്ന് പറയുന്നതിന് പകരം രേഫം എന്ന് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് വിചാരിച്ച് രകാരം എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് ചോദിച്ചാൽ ചിലർ അങ്ങനെയും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ് രേഫം എന്ന് വെച്ചാൽ ര എന്ന് മനസ്സിലാക്കിക്കോണം. അതിൽ ആയു എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ പറഞ്ഞ ശുദ്ധാക്ഷരങ്ങൾ, ഇതിലൊരു കലർപ്പുമില്ല. അടുത്തു വരുന്ന എന്താണ് ഒരു ഋ, ഇത് ശുദ്ധാക്ഷരമല്ല, ശുദ്ധസ്വരങ്ങളല്ല. ശുദ്ധാക്ഷരം എന്ന് വെച്ചാൽ ശുദ്ധസ്വരങ്ങളല്ല. ഋ എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊരു ഋ എന്ന് വെച്ചാൽ രേഫം അതിച്ചേർന്നിട്ടുണ്ട്, ര ഉടെ അതി വരുന്നുണ്ട് സ്വരത്തോടൊപ്പം തന്നെ. ആ എന്ന് ഉച്ചരിക്കുമ്പോൾ അല്ലല്ലോ ഋ എന്ന് ഉച്ചരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത് വരുന്ന നമ്മൾ ഋ എന്ന് ഉച്ചരിക്കുകയാണെങ്കിൽ അതിൽ ഒരു ല് കൂടെയുണ്ട്. അതുകൊണ്ട് ഇതിനെ പറയുന്ന എന്താണ്, ഇത് ഒരു തരത്തിലുള്ള സംയുക്താക്ഷരം എന്നാണ് പറയുന്നത്. ശുദ്ധസ്വരങ്ങളല്ല പറയും. നൃസിംഹവത് വർണ്ണദ്വയ സംയുക്തം എന്ന് പറയും. നൃസിംഹ ശരീരവത്ത് എന്ന് പറയും. നൃസിംഹം എന്ന് വെച്ചാൽ നരസിംഹം. നരസിംഹത്തിന്റെ പകുതി മനുഷ്യനും പകുതി ഉടല് സിംഹമാണ്. അതുപോലെ ഋ എന്ന് പറയുന്നത് പകുതി സ്വരവും എന്നാൽ ഒരു വ്യഞ്ജനത്തിന്റെ ഛായ അതിനകത്തുണ്ട്. ഋല് ഋ വരും, ഋല് ല് വരും. ബാക്കിയുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് എ ഓ ഐ ഔ, ഇത് സന്ധ്യാക്ഷരങ്ങളാണ്. അത് സ്വരങ്ങൾ കൂടിച്ചേർന്നാണ്. ഇതിനെല്ലാം സാമാന്യമായി നമ്മൾ അക്ഷരങ്ങളെന്ന് പറയും, വർണ്ണങ്ങളെന്ന് പറയും. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സൂത്രങ്ങളിൽ. ഈ വർണ്ണങ്ങൾ കൂടിച്ചേർന്നാണ് പദം, മലയാളത്തിൽ വാക്കെന്ന് പറയും. ഇപ്പൊ രാമഹ എന്ന് പറഞ്ഞു, രാ മാ വിസർഗം. ഇപ്പൊ ഈ അക്ഷരങ്ങൾ കൂടി ചേർന്നാണ് രാ, അതിനെ പിരിച്ചു കഴിഞ്ഞാൽ ര പ്ലസ് ആ, മാ മ പ്ലസ് ആ പ്ലസ് വിസർഗം. ഇപ്പൊ രാമഹ എന്ന് പറയുന്നതിൽ അനേകം അക്ഷരങ്ങൾ കൂടി ചേർന്നു. അപ്പോൾ അനേക അക്ഷരങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ അത് പദമാകും. ഇനി അങ്ങനെയുള്ള അനേക പദങ്ങൾ കൂടി ചേരുമ്പോൾ അത് വാക്യമാകും. രാമഹ ഗ്രാമം ഗച്ഛതി, അവിടെ മൂന്ന് പദങ്ങൾ വന്നു. രാമഹ ഗ്രാമം ഗച്ഛതി, ഒരു വാക്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂലരൂപങ്ങളെന്ന് പറയുന്ന അക്ഷരങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ഈ അക്ഷരങ്ങളിവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. കാരണം ഇതിൽ നിന്ന് നമ്മൾ പദങ്ങൾ മനസ്സിലാക്കണം, പദങ്ങളിൽ നിന്ന് വാക്യങ്ങൾ മനസ്സിലാക്കണം. വ്യാകരണത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ശബ്ദശാസ്ത്രം. ശബ്ദശാസ്ത്രം എന്ന് പറഞ്ഞാലും വ്യാകരണമാണ്. വ്യാകരണത്തിൽ ഒരു ഭാഗം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ ശബ്ദങ്ങളെക്കുറിച്ചാണ്. ഈ വർണ്ണങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അത് രണ്ട് വർണ്ണങ്ങൾ അടുത്ത് വരുമ്പോൾ എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നു, അതെല്ലാം നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പം മനസ്സിലാകും. എന്നാൽ വ്യാകരണത്തിന് അർത്ഥത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ശബ്ദം മാത്രമല്ല, വ്യാകരണത്തിന് അർത്ഥശാസ്ത്രം എന്നും പറഞ്ഞു. കാരണം ഇപ്പോൾ കർത്താവ് എന്ന് പറയുന്ന ഒരു ശബ്ദം, കൃത് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് തൃച്ഛെന്ന് പറയുന്ന ഒരു പ്രത്യയം വന്ന് അത് കർത്തൃ അർത്ഥത്തിലാണ്. ഇപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവൻ. അങ്ങനെ ആ ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും കിട്ടും. അപ്പോൾ അത് വ്യാകരണം രണ്ട് ശാസ്ത്രമായിട്ട് തിരിയും. ഒന്ന് ശബ്ദശാസ്ത്രവും മറ്റൊന്ന് അർത്ഥശാസ്ത്രവും. സന്ധിയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശബ്ദശാസ്ത്രമാണ്. ശബ്ദങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുന്നു. പക്ഷേ വൈയാകരണന്മാരെന്ത് ചെയ്യും, എവിടെയും അർത്ഥത്തെയും കണ്ടെത്തും. എവിടെയും വെറുതെ ശബ്ദം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ശബ്ദം എന്ന് പറയുന്നത് ആശയവിനിമയത്തിനാണ്. ആശയം എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ അർത്ഥമാണ്. ഇപ്പം ആയു നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും സ്വരങ്ങളാണ്. പക്ഷെ ഇതിന് തന്നെ അർത്ഥം ഇതിന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. കേവലം ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ്. ആ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, ഈ എന്ന് പറഞ്ഞാൽ മായ, ഇങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നന്ദികേശ്വരൻ എന്ന് പറയുന്ന ഒരാചാര്യൻ ഇതിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, കാശിക. അല്ല, ഇതിൻ്റെയൊക്കെ ഈ വർണ്ണങ്ങളുടെ തന്നെ അർത്ഥം, അതുമല്ല ആധ്യാത്മികമായ അർത്ഥം വച്ചിട്ട് ഇതിനകത്ത് എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളും പറഞ്ഞിരിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? വ്യാകരണം എന്ന് പറയുന്നത് കേവലം ശബ്ദശാസ്ത്രമാണ്, അത് അർത്ഥശാസ്ത്രമാണ്. ഇപ്പോൾ പാണിനിക്കും പതഞ്ജലിക്കും ശേഷമുണ്ടായ ഒരാചാര്യനാണ് ഭർതൃഹരി. ഭർതൃഹരി ഇതിനെല്ലാം വ്യാഖ്യാനിച്ചത് പൂർണ്ണമായൊരു അർത്ഥശാസ്ത്രമായിട്ടാണ്. ഭർതൃഹരി പറയുന്നത് ശബ്ദബ്രഹ്മൈക്യജ്ഞാനം, അതുകൊണ്ട് മോക്ഷം, അതിനു വേണ്ടിയിട്ടാണ് വ്യാകരണം എന്ന്. നമ്മൾ ജീവാത്മ പരമാത്മേകത്വം എന്ന് പറയുന്ന പോലെ ശബ്ദബ്രഹ്മൈക്യജ്ഞാനം, അതിനുവേണ്ടി ഈ ശാസ്ത്രം എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇതിന് അത്രയും ഗൗരവം ഉണ്ടെന്നർത്ഥം. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ സ്വരങ്ങളെ സംബന്ധിച്ച് ഇവിടെ നമ്മളിപ്പോൾ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രത്യാഹാരങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ആ ഒന്നാമത്തെ സൂത്രത്തിൽ ആദ്യത്തെ അക്ഷരമായും മൂന്നാമത്തെ സൂത്രത്തിലെ അവസാന വർണ്ണമായ ചീയും കൂടെ ചേർത്ത് അച്ചെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കുന്നു. അപ്പോൾ പൊതുവെ പറയുന്ന എന്താണ്? ആദിയിലെ വർണ്ണവും അവസാനത്തെ അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അവസാനത്തെ വ്യഞ്ജനങ്ങളെല്ലാം ഇത്തുകളാണ്. ഇതിന് വേറൊരു പേരൂടെ പറയും, അനുബന്ധം. ഇത്തുകൾക്കുള്ള ഞാനത് ആദ്യം ഇത് വിശദീകരിക്കുന്ന ചില മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഈ വാക്കുകൾ പറഞ്ഞു പോകും, അർത്ഥം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരില്ല. അനുബന്ധം എന്ന് പറഞ്ഞാലും മനസ്സിലാക്കിക്കോണം, കൂട്ടിച്ചേർക്കുന്നത് എന്നർത്ഥം, അവസാനം ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ ഓരോ സൂത്രത്തിലും അവസാനം കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ്, കൊണ്ട് ഇതിനെ അനുബന്ധങ്ങളെന്ന് പറയും. അപ്പോൾ ഈ അനുബന്ധങ്ങളോടുകൂടി ആദ്യ വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്ത് പ്രത്യാഹാരം ഉണ്ടാക്കാമെന്നാണ് പാണിനി പറയും. അതുകൊണ്ട് ആയും ചിതും ചേർത്ത് നമ്മൾ പ്രത്യാഹാരം ഉണ്ടാക്കി, അതിൽ സ്വരങ്ങളെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞു, എല്ലാ സ്വരാക്ഷരങ്ങളെയും. അപ്പോൾ അവിടെ വേറൊരു പ്രശ്നം വരും, എന്താണ്? ആയി ഓ ണ്, അവിടെ ഒരു ണ് വന്നു, റല് ക് വന്നു, ങ് വന്നു, ഇതെന്ത് ചെയ്യും? കാരണം ഇത് ഇതിനകത്ത് വരുന്നതാണ്. അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ണ് ക് ങ് അതിനെ കൊള്ളണമോ അതേ തള്ളണമോ? അപ്പോൾ പാണിനി ഏതിനെയൊക്കെയാണോ ഇത്തെന്ന് പേര് കൊടുത്തിരിക്കുന്നത് അതിനെയൊന്നും പ്രത്യാഹാരങ്ങളിൽ എടുക്കാൻ പാടില്ല. അതും പാണിനിയുടെ നിയമമാണ്, പ്രത്യാഹാരേഷു ഇത്താം ന ഗ്രഹണം. പ്രത്യാഹാരങ്ങളിൽ ഇത്തുകളെ ഗ്രഹിക്കരുത്, ഉള്ളിൽ വരുന്ന അവസാനത്തിന് എടുക്കരുത്. നമ്മൾ മനസ്സിലായി പോകണം. അപ്പം അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയു എടുക്കണം, അണ് വിട്ട് കളയണം, റ് എടുക്കണം, ക് ഉപേക്ഷിക്കണം. എന്തുകൊണ്ടാണ്? അതെല്ലാം അനുബന്ധങ്ങളാണ്, അല്ലെങ്കിൽ ഇത്തുകളാണ്, പ്രത്യാഹാരങ്ങളിൽ. അത് ഇടയ്ക്ക് വന്നാലും അതിനെ ഗ്രഹിക്കാൻ പാടില്ല. അതിനൊക്കെ നിയമങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. എന്തുകൊണ്ടെന്ന് ചോദിക്കരുത്. ഇപ്പോൾ അതൊരു നിയമമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ ആദ്യം അന്ത്യവും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യാഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യയിലെ ആയും ചിതും ചേർത്ത് നമ്മളൊരു പ്രത്യാഹാരം ഉണ്ടാക്കി. ഇനി പാണിനി വേറൊരു പ്രത്യാഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ഛെന്ന് പറയുന്ന പോലെ തന്നെ ഇച്ച്, അങ്ങനെ ഒരു പ്രത്യാഹാരം ഉണ്ടാക്കി. നമ്മൾ പഠിക്കുന്ന എന്താണ്? ആദ്യവും അന്ത്യവും കൂടെ ചേർത്ത് പ്രത്യാഹാരം ഉണ്ടാക്കാമെന്ന്. പക്ഷെ ഈ എന്ന് പറയുന്ന ആദിയിലല്ലോ. അപ്പൊ ഇച്ഛന്ന് എങ്ങനെ പ്രത്യാഹാരം ഉണ്ടാക്കാം എന്ന് പാണിനിയോട് ചോദിക്കരുത്. അപ്പൊ പാണിനി അവിടെ ആദി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്ന പോലെ ആദ്യം എന്നുള്ള അർത്ഥത്തിലല്ല. ഏത് പ്രത്യാഹാരമാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കുറെ അക്ഷരങ്ങൾ കാണും. ഇപ്പൊ ഇച്ചെന്ന് പറയണമെങ്കിൽ ഈ തുടങ്ങി കുറെ അക്ഷരങ്ങൾ, അതായത് നമ്മുടെ ബുദ്ധി കൊണ്ട് കൽപ്പിക്കുന്ന കുറെ അക്ഷരങ്ങൾ, ഒരു സമൂഹം, അതിന്റെ ആദി നടത്തോണം, അല്ലാതെ ഒരു സൂത്രത്തിന്റെ ആദിയല്ല. ഒന്നാമത്തെ സൂത്രത്തിന്റെ ആദി, രണ്ടാമത്തിന്റെ സൂത്രത്തിന്റെ ആദിയെന്ന് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മളിവിടെ ഒരു നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരു സമൂഹത്തെ കൽപ്പിക്കുന്നത് ഈ ഉ റ് എ ഐ ഔ, ഇതാണ് നമ്മുടെ ബുദ്ധിയിലുള്ള സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിലുള്ള സമൂഹം. അതിന്റെ ആദിയും അവസാനത്തെ ഏതോ അതും കൂടെ ചേർത്ത് പ്രത്യാഹാരം ഉണ്ടാവും. അതുകൊണ്ട് സൂത്രത്തിന്റെ ആദി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. മുമ്പോട്ട് ചെല്ലുമ്പോൾ വരുന്ന ഒരുപാട് സംശയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ മുമ്പോട്ട് ഇന്നും നമുക്ക് പല ഭാഗങ്ങളും മനസ്സിലാക്കാതെ പോകും. പ്രത്യാഹാരങ്ങളെ സംബന്ധിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ ഇതാണ്. അതുപോലെ ഇപ്പോൾ അച്ഛനൊരു പ്രത്യാഹാരം ഉണ്ടാക്കി, അതുപോലെ തന്നെ നമുക്ക് അണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കാം. അണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാകുമ്പോൾ വരുന്ന പ്രശ്നം എന്താണ്? അണ്ണെന്ന് പറഞ്ഞാൽ ആ ഈ ഉ മൂന്നക്ഷരത്തെ എടുക്ക. ആദ്യത്തേതിനെ എന്തായാലും എടുത്തേ പറ്റും, തുടർന്ന് വരുന്ന രണ്ടെണ്ണത്തിനെ എടുക്കാം. മൂന്നാമത്തെ ണ് അത് ഇത്ത്. ഇത്തെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഏതി ഇത്, ഏതി എന്ന് വെച്ചാൽ പോകുന്നത്, ഏതി ഗച്ഛതി. അപ്പോൾ എന്തായാലും അത് വേണ്ട. പക്ഷെ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഇത്തുണ്ട്. എന്താണ് ലണ്ണിലണ്ണ്? ഹയവരട്ട് ലണ്ണ്. അപ്പൊ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആദ്യത്തെ ആയും ലണ്ണിന്റെ അണ്ണും കൂടെ എന്തുകൊണ്ട് എടുത്തുകൂടാ? എടുത്താൽ എന്താ കുഴപ്പം? അണ്ണിലണ്ണ അകാരത്തെ എടുത്തു കഴിഞ്ഞാൽ, അതായത് പൂർവ്വ നകാരത്തെ എടുത്തു കഴിഞ്ഞാൽ ആ ഈ മൂന്നക്ഷരം കിട്ടും. പരത്തിലെ നകാരത്തെ എടുത്തു കഴിഞ്ഞാൽ ആ ഈ ഇത്ര അക്ഷരം വരും. വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുക്കും. ഇവിടെ തന്നെ പൂർവ്വം പരവെന്ന് പറയുന്നു വ്യാകരണത്തിൽ. പൂർവ്വം എന്ന് പറഞ്ഞാൽ മുമ്പുള്ളത്, പരവെന്ന് പറഞ്ഞാൽ പിമ്പ്. അതും മനസ്സിലാകണം. വ്യാകരണം കേട്ടിട്ടില്ലാത്തവർക്ക് അതും പുതുമയുള്ള ശബ്ദങ്ങളാണ്. പൂർവ്വം എന്ന് വെച്ചാൽ മുമ്പുള്ളത്, പരവെന്ന് പറഞ്ഞാൽ പിമ്പുള്ളത്. അപ്പൊ ഐ ഉണ്ണില അണ് എന്ന് പറയുന്നത് പൂർവം എന്ന് വെച്ചാൽ ഇനി വരുന്ന ഒരു നകാരത്തെ അപേക്ഷിച്ച് അത് മുമ്പിലാണ്. ലണ്ണിലണ്ണ് എന്ന് പറയുന്നത് പരം. എന്തുകൊണ്ട്? ആദ്യത്തെ നകാരത്തെ അപേക്ഷിച്ച് അത് പിന്നീട് വരുന്നതാണ്. അപ്പൊ ഇവിടുത്തെ വരുന്ന ഇതാണ് അണ്ണെന്ന് പറഞ്ഞാൽ ഏതിനെടുക്കണം? ആ ഈവ് മൂന്നിനെ എടുക്കണമോ അതോ ലാ വരെയുള്ള അക്ഷരങ്ങളെ എടുക്കും. അപ്പോൾ അതിൽ സ്വരവും വരും, കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങളും വരും. ഇവിടെ ആശയക്കുഴപ്പം വരുമ്പോൾ പാണിനി പറയുന്നത് അത് ഏത് സൂത്രത്തിൽ ഏതാണോ ആവശ്യമുള്ള അതിനെ എടുത്തോളും. അത് പാണിനി തന്നെ അത് സൂചിപ്പിക്കും. ഇവിടെ ഇന്നതാണ് എടുക്കേണ്ടത്, ഇവിടെ ഇന്നതാണ് എടുക്കേണ്ടത് എന്നുവെച്ചാൽ അത് വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണമെന്ന് അർത്ഥം. അണ്ണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്നക്ഷരത്തിൽ എടുക്കാം, അവസാനം രണ്ടുവരെയുള്ള ലായി എടുക്കാം. അതെല്ലാം അതാത് സന്ദർഭങ്ങളിൽ മനസ്സിലാക്കിക്കോളും. ശരി, അണ്ണെന്ന് നമ്മളൊരു പ്രത്യാഹാരം ഉണ്ടാക്കി, അതുപോലെ ഇണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കുകയാണ്. ഈ വൂ അങ്ങനെ ഒരു പ്രത്യാഹാരം ഉണ്ടാക്കാമോ? പാടില്ല. ആദിയിലുള്ള ഒരു വർണ്ണവും അവസാനവും ചേർത്ത് പ്രത്യാഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്ന ആ നിയമം അനുസരിച്ചാണെങ്കിൽ ഇണ്ണും നമുക്കുണ്ടാക്കാം. ഈ വൂ രണ്ടക്ഷരം കിട്ടും. പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട്? പാണിനി അതിനെ അനുവദിക്കുന്നില്ല. പാണിനി അനുവദിച്ച പ്രത്യാഹാരേ നമുക്കുണ്ടാക്കാൻ പറ്റൂ. അല്ലാതെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയതുപോലെ പ്രത്യാഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇണ്ണെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരം പാണിനി സൂത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല. എന്നാ ഉപയോഗിച്ചിട്ടുണ്ട്? അതായത് ആ ഈ പോല ഈയും ലണ്ണിനെ നകാരവും ചേർത്ത് ഒരു പ്രത്യാഹാരം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുടങ്ങി ലാ വരെയുള്ള വർണ്ണങ്ങളെ എടുക്കാം. അല്ലാതെ ഒന്നാമത്തെ സൂത്രത്തിൽ എണ്ണ ആയിട്ട് ചേർത്തിട്ട് ഇണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആര് പറഞ്ഞു? അതെല്ലാം പാണിനി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊന്നും നമുക്ക് ആശയക്കുഴപ്പങ്ങൾ വരേണ്ട കാര്യമില്ല. അതിനെല്ലാം പാണിനി തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാണിനി നിർദ്ദേശിച്ചിട്ടുള്ള നിയമമുണ്ട്, ആദ്യവും അവസാനം കൂടി ചേർത്ത പ്രത്യാഹാരം ഉണ്ടാകും. ഓരോ പ്രത്യാഹാരങ്ങളും സംജ്ഞകളാണ്. പക്ഷെ പാണിനി ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ പ്രത്യാഹാരങ്ങളെ നമുക്കുണ്ടാക്കാൻ അവകാശമുണ്ട്. അല്ല, നമ്മുടെ അതിന്റെ ആവശ്യം വരില്ല. എന്നുവെച്ചാൽ മറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യാഹാരം ഉണ്ടാക്കിയാൽ, അപ്പൊ ഇണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കി എന്നിരിക്കുന്ന ഈ വു, പക്ഷെ അത് പാണിനിയ സൂത്രങ്ങൾ ഒരിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സൂത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഈ പ്രത്യാഹാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അടുത്തു വരുന്ന വ്യഞ്ജനങ്ങളാണ്. നേരത്തെ പറഞ്ഞോ ഹയവരട്ട് ലണ്, ഇതാണ് വ്യഞ്ജനങ്ങൾ. അപ്പോൾ ആ എന്ന് പറയുന്നതും അക്ഷരമാണ്, ഹ എന്ന് പറയുന്ന അക്ഷരമാണ്, ആ എന്ന് പറയുന്ന വർണ്ണമാണ്, ഹ എന്ന് പറയുന്ന വർണ്ണമാണ്. പക്ഷെ ഹയവരടുന്നവർ പറയുന്നിടത്ത് വ്യത്യാസമുണ്ട്. അവിടെ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ് പ്ലസ് ആ. പക്ഷെ പാണിനി എവിടെയെങ്കിലും ഹായം നിർദ്ദേശിക്കുമ്പോൾ നമ്മൾ ആയ വിട്ടിട്ട് ഹ് മാത്രമേ എടുക്കാവൂ, ഹ എന്നുള്ള അക്ഷരത്തെ എടുക്കരുത്. സ്വരങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അച്ഛന്ന് പറഞ്ഞ ആയ തന്നെ എടുക്കണം. പക്ഷെ പാണിനി എവിടെയെങ്കിലും ഹല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ എന്ന് പറയുന്ന അക്ഷരത്തെ എടുക്കരുത് അവിടെ. പിന്നെയോ ഹായിൽ ഹ് അത് മാത്രമേ എടുക്കാവൂ, ഈ അത് മാത്രമേ എടുക്കാവൂ, വ് അത് മാത്രമേ എടുക്കാവൂ. അതും പാണിനി തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഹ എന്ന് എടുത്തു കഴിഞ്ഞാൽ പോയി. വാസ്തവത്തിൽ വർണ്ണം എന്ന് പറയുന്ന അതിന്റെ നിർവചനമനുസരിച്ച്, ഡെഫനിഷൻ അനുസരിച്ച് വർണ്ണത്തെ പറയുന്ന എന്താണ്? അവിഭാജ്യ ഏകോ നാദ വർണ്ണ എന്നാണ്. അവിഭാജ്യ, വിഭജിക്കാൻ കഴിയാത്ത ഏകമായ നാദം അല്ലെങ്കിൽ ധ്വനി, അതാണ് വർണ്ണം. വിഭജിക്കാൻ കഴിയാത്ത ധ്വനി എന്ന് പറയുമ്പോൾ ഹായിലെ അകാരത്തെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ശേഷിക്കുന്നതാണ് ഹ്, അതാണ് അതാണ് ശരിക്കും വർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ വർണ്ണത്തിന് ആ ഈ എല്ലാത്തിനും വർണ്ണമെന്ന് പറയും. പക്ഷെ ക് എന്ന് പറയുന്നതാണ് വർണ്ണം. എന്തുകൊണ്ട്? അതിനെ ഇനി വിഭജിക്കാൻ പറ്റത്തില്ല. ഹായ ഇനി നമ്മൾ ചെറുതാക്കാമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. അതിലെ സ്വരത്തെ കളഞ്ഞു, ഇപ്പോൾ ഹ ഹി ഹു സ്വരത്തെ എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? അവിഭാജ്യമായ ഏകനാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും കാ തുടങ്ങിയ വർണ്ണങ്ങളെന്ന് പറയും. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മളിപ്പോൾ എല്ലാത്തിനും വർണ്ണം എന്നാണ് പറയും. നേരത്തെ പറഞ്ഞല്ലോ ആ ഈ ഊ ഇതിന് ഹ്രസ്വരൂപമുണ്ട്, ദീർഘരൂപമുണ്ട്. ഹ്രസ്വത്തിനും ദീർഘത്തിനും ലിപിയുമുണ്ട്. നമ്മൾ ആ എന്നെഴുതുന്നു, നമ്മൾ കാണുന്ന ലിപിയാണ്, ശബ്ദം നമ്മൾ ഉച്ചരിക്കുന്നു. ആ വ്യത്യാസം അറിഞ്ഞിരിക്കും. എഴുതി വച്ചിരിക്കുന്ന ശബ്ദമല്ല, ലിപിയാണ്. ആ എന്ന് പറയുന്നതിന് നമുക്ക് ലിപിയുണ്ട്. ആ ലിപി ഒന്നെഴുതിയ ആ, അത് ലിപിയാണ്, ഉച്ചരിക്കുന്ന ശബ്ദം. പക്ഷെ പുളിതം എന്ന് പറയുന്നത് എന്താണ്? മൂന്ന് മാത്രം ഇത് ഉച്ചരിക്കുന്നതാണ്, അതിന് ലിപിയില്ല. ഹ്രസ്വത്തിന് ദീർഘത്തിന് ലിപി ഉള്ളതുപോലെ ആ ഇവിടെ എഴുതിയിട്ടുണ്ട്, ആ എന്നുള്ളത് അത് ലിപിയാണ്, ഉച്ചരിക്കാനും ചെയ്യാം. പക്ഷെ ഇതിന്റെ ശേഷം ഒരു മൂന്നെന്നൊരു സംഖ്യയോടെ എഴുതി കഴിഞ്ഞാലേ നമുക്ക് പുളിതം എന്നറിയാൻ പറ്റും. കാരണം പ്ലുതത്തിന് പ്രത്യേകിച്ച് ലിപിയില്ല. അത് പറയും, ഏകമാത്രോ ഭവേത് ഹ്രസ്വഹ, ദീർഘമാത്രോ ദീർഘ ഉച്യതേ. ഏകമാത്ര ആണ് ഹ്രസ്വ, അത് ഇപ്പോൾ സ്വരത്തിൽ വരുന്ന ഏകമാത്ര. മാത്ര എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്ന കാലമെന്നാണ് പറയുന്നത്. കണ്ണടച്ച് തുറക്കുന്ന സമയം, അതാണ് ഒരു മാത്ര. അതിനു വേണ്ടി വരുന്ന കാലം മാത്ര എന്ന് വെച്ച കാലമെന്നാണ്. ത്രിമാത്രസ്തു പ്ലുതോ ജ്ഞേഹ. അപ്പോ ഏകമാത്രോ ഭവേത് ഹ്രസ്വഹ, ഹ്രസ്വം എന്ന് പറഞ്ഞ ഏകമാത്രമാണ്. ദിമാത്ര ദീർഘ ഉച്ചതേ, രണ്ട് മാത്രം വരും ദീർഘത്തിന്, മൂന്ന് മാത്ര പുളിതത്തിന്. ത്രിമാത്രസ്തു പുളിതു ജ്ഞേയ. ഇപ്പോൾ പറഞ്ഞതിനു വേണ്ടി അർദ്ധമാത്രന്തു വ്യഞ്ജനം. വ്യഞ്ജനാക്ഷരങ്ങൾക്ക് അർദ്ധമാത്രയുള്ളൂ, ഒരു മാത്രയുടെ പകുതി. അതുകൊണ്ടാണ് വ്യഞ്ജനത്തിന് ക്ലിഷ്ട ഉച്ചാരണം എന്ന് പറയുന്നത്. വ്യഞ്ജനം ഉച്ചരിക്കാൻ പ്രയാസമാണ്, ശരിക്കും ഉച്ചരിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അന്തരേണ അചം വ്യഞ്ജനസ്യ ഉച്ചാരണം അപി ന ഭവതി. അച്ഛനെ കൂടാതെ വ്യഞ്ജനത്തെ ഉച്ചരിക്കാനേ സാധ്യമല്ല. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് ഉച്ചരിക്കും കീന്ന്. എന്തുകൊണ്ടാണ്? അത് അർത്ഥം മാത്രമാണ്. കണ്ണടച്ച് തുറക്കുന്ന സമയത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഒരു ശബ്ദം ഉച്ചരിക്കുന്ന പ്രയാസമാണ്. അർത്ഥമാത്രത്തിൽ ഉച്ചരിക്കുന്ന ആ വ്യഞ്ജനത്തെയാണ് ശരിക്കും വർണ്ണമെന്ന് പറയുന്നത്. അതതിന്റെ കർശനമായ നിയമം അനുസരിച്ച് നമ്മളിപ്പോൾ എല്ലാത്തിനും വർണ്ണമെന്ന് പറയും. അപ്പൊ അതിനോടൊരു സ്വരം ചേർത്ത് കഴിഞ്ഞാൽ പറയും അത് അക്ഷരമാണ്. ക് എന്ന് പറഞ്ഞ വർണ്ണവും ക എന്ന് പറഞ്ഞ അക്ഷരവും, അങ്ങനെ ഒരു ഭേദം പറയും. നമ്മൾ വ്യാകരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹൽ എന്നൊരു പ്രത്യാഹാരത്തെ കണ്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സംജ്ഞയെ കണ്ടുകഴിഞ്ഞാൽ, നമ്മളതിൻ്റെ ആ വർണ്ണത്തെ മാത്രമേ എടുക്കാവൂ. ഹ എന്ന് പറയുന്ന അക്ഷരത്തെ എടുക്കരുത്. സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം ലിപി എന്ന് പറയുന്ന അക്ഷരത്തിനാണ്, ധ്വനിക്കല്ല. ഇംഗ്ലീഷിലും മറ്റും ലിപി ധ്വനിക്കാണ്, ശബ്ദത്തിനാണ് ലിപി അവിടെ വച്ചിരിക്കുന്നത്. സംസ്കൃതത്തിനെങ്കിലല്ല, അക്ഷരത്തിനാണ് ലിപി. അവിടെ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വരം വിട്ടിട്ട് ബാക്കി എടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പാണിനി ഇവിടെ പറയുന്നത് ഹകാരാദികളിലുള്ള അകാരങ്ങൾ, ഹായലും മറ്റും വരുന്ന സ്വരങ്ങൾ നിങ്ങൾ പ്രക്രിയകളിൽ ഉപയോഗിക്കരുത്. വ്യാകരണ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അത് ഉപയോഗിക്കരുത്. അത് ഉച്ചാരണത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഉച്ചരിക്കുമ്പോൾ ഹായ വരട്ട് എന്ന് സ്വരം ചേർത്ത് ഉച്ചരിക്കാം. പ്രക്രിയകളിൽ അത് ഉപയോഗിക്കരുത്. ഹല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ് മാത്രമേ എടുക്കാവൂ. അത് ഹയവരട്ടിനെ സംബന്ധിച്ച്. ലണ്ണിനെ സംബന്ധിച്ചോ, ലണ്ണിനെ അകാരം ഇതുപോലെ തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ലു എടുത്താൽ മതി. പക്ഷെ ആ അകാരത്തെ ഇവിടെ ഇത്താക്കി അതിനെ അതിനെ മാത്രം ഈ വ്യഞ്ജനങ്ങളിൽ ഒരേ ഒരു വർണ്ണം ലായിൽ അകാരത്തെ ഇത്താക്കി എന്ന് വെച്ചാൽ അതിന് ഇത്തെന്ന് പറയുന്ന ഒരു സംജ്ഞ കൊടുത്തു. ഇതാര് കൊടുത്ത്? ഇത് പാണിനിയാണോ ഇതിന് ഈ സംജ്ഞ കൊടുത്തത്, അതോ പിന്നീട് വന്ന ആചാര്യന്മാരോ ആണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ചിലർ പറയുന്നു പാണിനിയാണ് ഇതിന് സംജ്ഞ കൊടുത്തത്, ചിലർ പറയുന്നു അല്ല, പിൽക്കാലത്ത് വന്നവരാണ് കൊടുത്തത്. മറ്റുള്ളതിന്റെ കാര്യത്തിലൊന്നും ആ വിവാദമില്ല. ഇതെല്ലാം ഇത്താക്കിയത് പണിനിയാണ്, ഇതിന് മാത്രം ഒരു തർക്കമുണ്ട്. എന്തായാലും നമ്മൾ ലോകസിദ്ധാന്തപതി പഠിക്കുമ്പോൾ ലായിലെ അകാരത്തെ ഇത്തായി ഗണിക്കണം. എന്തിനാ ഇത്താക്കുന്നത്? അതും പോകുന്നതാണ്, ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ പ്രക്രിയകളിൽ നിന്ന് എടുക്കാവും. ഇത്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനമുള്ള എന്താണ്? പ്രത്യാഹാരത്തെ ഉണ്ടാക്കുക. അച്ഛെന്ന് പറയുന്ന പ്രത്യാഹാരം നമുക്കറിയാം, ഹല്ലും അറിയാം. ഇവിടെ ഒരു പുതിയ പ്രത്യാഹാരമുണ്ട്. അപ്പൊ ആ പ്രത്യാഹാരമാണ് ര എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലകാരത്തിലെ അകാരത്തിന് പാണിനി ഇത്താക്കി. അപ്പൊ ര എന്ന് പറഞ്ഞ എന്തിനെടുക്കും? സ്വാഭാവികമായിട്ടും ഹ യ വ ര, അവിടെ ര എന്നാ പറയുന്നു. അപ്പോ ര എന്ന് പറഞ്ഞാൽ ഹയവരട്ടിലെ രായല്ല. എന്തുകൊണ്ട്? അവിടെ രേഫം, രാക്ക് നേരത്തെ പറഞ്ഞല്ലോ രേഫം എന്ന് പറയുന്നു. അവിടെ രാക്ക് പരമൊരകാരമുണ്ട്. പക്ഷെ അതിനെ നമുക്ക് പ്രത്യാഹാരത്തിലെ അത് മാത്രം വെച്ച് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രത്യാഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് ഇത്തല്ല. രാക്ക് ശേഷമുള്ള രേഫത്തിന് ശേഷമുള്ള അകാരം ഉച്ചാരണാർത്ഥം, അതുകൊണ്ട് അത് വിട്ടു. അടുത്തു വരുന്നത് ട്, അത് ഇത്താണ്. അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് പ്രത്യാഹാരം ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ അതും വിട്ടു. പിന്നെ വരുന്ന ലാക്ക് ശേഷം ഒരു ണ്ണുമുണ്ട്. അപ്പോൾ ആ രായിലെ ആ രേഫവും ഈ ണ്ണും കൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രത്യാഹാരം ഉണ്ടാക്കാം, രണ്ണം. നമ്മൾ രണ്ണം എന്ന് പറഞ്ഞൊരു പ്രത്യാഹാരം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, അതിലേതൊക്കെ അക്ഷരങ്ങൾ വരും? ഒരു അതായത് രേഫവും വരും, ല് ലകാരവും വരും, ല് എന്ന് പറയുന്ന അക്ഷരവും വരും. ഇപ്പൊ രണ്ണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നിർഭാഗ്യവശാൽ പാണിനി രണ്ണം എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരത്തെ അംഗീകരിച്ചില്ല. അപ്പൊ നമുക്ക് രണ്ണം എന്ന് പറഞ്ഞ ഒരു പ്രത്യാഹാരത്തിലൂടെ രല് രണ്ടക്ഷരത്തിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ രല് എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങളെ നമുക്ക് വേണം ഒരു പ്രത്യാഹാരത്തിൽ. അതിനുവേണ്ടി ഇവിടെ പ്രയോഗിക്കുന്ന ഒരു ബുദ്ധിയാണ് ലകാരത്തിന് ശേഷമുള്ള അകാരത്തിന് ഇത്താക്കുക. ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ലകാരത്തിന് ശേഷമുള്ള അകാരത്തെ ഇത്താക്കുക. എന്നിട്ട് ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയവരട്ടിലെ രുവിന് ശേഷമുള്ള അകാരത്തെ എടുക്കരുത്. ര എന്ന് പറയുമ്പോൾ ലകാരത്തിന് ശേഷമുള്ള അകാരത്തെ എടുക്കണം. ര എന്ന് പറയുമ്പോൾ പാണിനി ഉച്ചരിക്കുന്നത് ഹയവരട്ടിലെ രേഫവും ലണ്ണിലെ ആ ഇടയ്ക്ക് വന്ന അകാരവും കൂടെ ചേർത്തിട്ടാണ് ര എന്ന് പറയുന്നത്. ര എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ രണ്ടക്ഷരങ്ങൾ വരും, ഒരു ല് രണ്ടക്ഷരം വരും. രായ ഒരു പ്രത്യാഹാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ര എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ രണ്ടക്ഷരങ്ങൾ വരും, ഹയവരട്ടിലെ ര് ലണ്ണിലെ ല്. അവിടെ ര എന്ന് പറയുന്നതിന് പകരം രണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ രണ്ടക്ഷരം തന്നെ കിട്ടും. എന്തുകൊണ്ട്? രയ്ക്ക് ശേഷമുള്ള അകാരം പോയി, ലക്ക് ശേഷമുള്ള അകാരം പോയി, പക്ഷേ രണ്ണെന്ന് പ്രത്യാഹാരം പാണിനി ഉണ്ടാക്കിയില്ല. പാണിനി അങ്ങനെ പ്രയോഗിച്ചതുമില്ല. പക്ഷേ പാണിനി പ്രയോഗിച്ചെങ്ങനെ ര എന്നൊരു പ്രത്യാഹാരം. അപ്പോൾ ഒരു സ്വരാക്ഷരത്തെ ഇത്താക്കിയിട്ട് ഒരു വിശേഷമായ ഒരു പ്രത്യാഹാരം കൂടെ ഇതിൽ ഉപയോഗിച്ച് പാണി. വേറെ ഒരു സ്വരാക്ഷരത്തെ ഇത്താക്കിയിട്ടില്ല. ബാക്കി എല്ലായിടത്തും ഇത്തായിരിക്കുന്ന എന്താണ്? വ്യഞ്ജനാക്ഷരങ്ങളാണ്. ണ്, ക്, ങ്, ച്, ട്, എല്ലാം വ്യഞ്ജനാക്ഷരങ്ങൾ. ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പാണിനീയത്തിൽ ചില ബുദ്ധിമുട്ട് തോന്നുന്നത് മനസ്സിലാക്കും. എല്ലായിടത്തും ണ്, ക്, ച് ഇതിനെയൊക്കെ ഇത്ത് എന്ന് പേര് കൊടുത്ത് അതുകൊണ്ട് പ്രത്യാഹാരം ഉണ്ടാക്കി ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ലകാരത്തിന് ശേഷമുള്ള അകാരത്തിന് ഇത്താക്കി എന്നിട്ട് ര എന്ന് പറഞ്ഞൊരു പ്രത്യാഹാരം ഉണ്ടാക്കി. അവിടെ ര എന്ന് പറഞ്ഞാൽ അതിലെ അകാരം രേഫത്തിന് ശേഷമുള്ള ആയല്ല ലണ്ണിന് അകാരമാണ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാനൊരു പ്രയാസം തോന്നും. പക്ഷെ അത് മനസ്സിലാക്കണം. ര എന്ന് പാണിനി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യാഹാരമാണ്. ആ പ്രത്യാഹാരത്തിൽ രണ്ടക്ഷരങ്ങളുണ്ട്, രേഫവും ലകാരവും. അതിലെ ര എന്ന് പറയുന്നതിലെ ര പ്ലസ് ആയാണ്. ആ എന്ന് പറയുന്നത് ഹൈവരട്ടിലെ രേഫത്തിന് ശേഷമുള്ള അല്ല, ലണ്ണിലെ ലകാരത്തിന് ശേഷമുള്ള അകാരമാണ്. ആ ലണ്ണിലെ ശേഷത്തിലുള്ള ആ അകാരം എന്ന് പറയുന്നത് അത് ഇത്താണ്. അതും പോകുന്നതാണ്, നിൽക്കില്ല. ഹയവരട്ടിലെ ഓരോ അകാരങ്ങളും പോകുന്നതുപോലെ ഇതും പോകുന്നതാണ്. പക്ഷെ ഇതിന് ഇത്തൊന്നൊരു സ്വപ്ന കൊടുത്തു. അപ്പോൾ ഹയവരട്ട് ലണ്ണ്. ഇവിടെ അഞ്ചാമത്തെ സൂത്രമാണ് ഹയവരട്ട്. അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് വ്യഞ്ജനാക്ഷരങ്ങൾ. ലണ്ണെന്ന് പറയുന്ന ഒരു സൂത്രം ഉണ്ടാക്കി, ആറാമത്തെ സൂത്രം. അതിനകത്ത് ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ ല്. ഒരേ ഒരു അക്ഷരത്തിന് വേണ്ടി പാണിനി ഒരു സൂത്രത്തെ ഉണ്ടാക്കി. ര എന്ന് പറയുന്ന പ്രത്യാഹാരം ഒന്ന് എഴുതിയിട്ട് അതിനെ പിരിച്ചു കാണിച്ച് ര എന്ന് പറയുന്ന പ്രത്യാഹാരത്തെ എഴുതിയിട്ട് ര എന്നെഴുതിയിട്ട് അതിനകത്ത് ഏതൊക്കെ അക്ഷരങ്ങൾ വരുന്നു എന്നുള്ളത് ര സമം ര ആ എന്നെഴുതി കാണിക്കും. ര ല, അതെ ഇത് മതി. ര സമം ര ല, അത് ഇപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. രാസമ ര ല, അതിൽ അതിനെ ഇനി ഒന്നുകൂടെ പിരിച്ചു കാണിക്കാം. രാസമം ര പ്ലസ് ആ പ്ലസ് ട് പ്ലസ് ല് പ്ലസ് ആ എന്ന് വരുമ്പം അതിനകത്ത് ഏതൊക്കെ അക്ഷരങ്ങൾ വന്നിരിക്കുന്നു എഴുതിയിരിക്കുന്ന പോലെ. രാസമം ര പ്ലസ് ആ, പിന്നെ വരുന്ന ഏതാണ് ട്. അവിടെ ഒരു ട് ആണ്, ലല്ല വരുന്നത്. ഒരു പ്ലസ് ആ ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, അതിൻ്റെ ഇടയ്ക്കെല്ലാം പ്ലസ് ഇട്ടേക്കുക. അപ്പോൾ അത് ഏതൊക്കെയാ വരുന്നതെന്നറിയാൻ പറ്റും. ഒരു പ്ലസ് ആ പ്ലസ് ട്, ട് ആക്കണം. അതിൻ്റെ അടിയിൽ ഒരു വെട്ട് കൊടുക്കണം. സംസ്കൃതത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ അടിയിലേക്ക് കാണിച്ചിരിക്കുന്ന പോലെ വലത്ത് സെല്ലിലേക്ക് ചരിച്ചൊരു വെട്ട് കൊടുക്കും, ഒരു വര. അതിൻ്റെ അർത്ഥം അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് വ്യഞ്ജനമാണ്, ഇതിന് സ്വരമില്ല. വര എന്ന് പറയുന്നതിൽ ഏതൊക്കെ വന്നു? ഒരു പ്ലസ് ആ പ്ലസ് ട്, ആ ട് എന്ന് പറയുന്ന വ്യഞ്ജനമാണ്. അത് കഴിഞ്ഞ് ല് പ്ലസ് ആ വന്നു. ആയ ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ ആ എന്ന് പറയുന്ന എന്തായി? അതാണ് ഇവിടുത്തെ ഇത്ത്. അല്ല, അവിടെ ഒരു ലീവ് വന്നു. ലീവിൻ്റെ ആവശ്യം ലീവ് പ്ലസ് ആ പ്ലസ് ട് പ്ലസ് രണ്ട് പ്ലസ് വേണ്ട, ഒന്ന് മതി. ആ പ്ലസ് ആ. ഇനി ആദ്യത്തെ രായും ഹൈലൈറ്റ് ചെയ്യുക. രീന് ആദ്യത്തെ അവ ഇവിടെ വന്നു. ആദ്യത്തെ രീനെയും അവസാനത്തെ ആയും കൂട്ടി വായിക്കുക. ആദ്യത്തെ രീതിനാണ് നമ്മൾ പറയുന്നത് രേഫം. ആ രേഫത്തെയും അകാരത്തെയും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ര എന്ന് തന്നെ വായിക്കും. പിന്നെ ര പ്ലസ് ആ എന്ന് എഴുതിയിരിക്കുന്ന അതിനെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ര എന്ന് തന്നെ വായിക്കും. പക്ഷേ പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ ആദ്യത്തെ രവും അവസാനത്തെ ആയും കൂട്ടിച്ചേർത്താണ് നമ്മൾ പറയുന്നത് ര എന്ന്. അതിൻ്റെ അകത്ത് ഏതൊക്കെ വരുന്നു? രീക്ക് ശേഷം ര വന്ന് അത് ഉച്ചാരണാർത്ഥം അത് വിട്ട് ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു. പ്രത്യാഹാരേഷു ഇതാം എന്ന ഗ്രഹണം, പ്രത്യാഹാരങ്ങളിൽ ഇത്തുകളെ ഗ്രഹിക്കാൻ പറ്റില്ല, അത് വിട്ടു. പിന്നെ വരുന്ന ഏതാണ്? ല് ആണ്. അപ്പൊ ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രും ലിനെ ഗ്രഹിക്കുന്നു. അവസാനത്തെ ആ എന്ന് പറയുന്ന ഇത്തായി, അതും പോയി. അപ്പൊ ര പ്രത്യാഹാരം മനസ്സിലാക്കിയല്ലോ. അവ രണ്ണെന്നും നമുക്ക് ഉണ്ടാക്കാനും പാടില്ല. ര എന്ന് പറഞ്ഞാൽ രുല് താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ രണ്ട് അക്ഷരങ്ങളെ ഗ്രഹിക്കണം. അതിൽ ഇനി ആർക്കും ഒരു സംശയവും വരാൻ പാടില്ല. രുല് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഏതാണ്? ഹയവരട്ട്. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ലണ്ണെന്ന് പറയുന്ന ഒരേ ഒരു വ്യഞ്ജനം, അതിനു വേണ്ടിയിട്ട് പാണിനി ഒരു സൂത്രത്തെ ഉണ്ടാക്കി. ഒരക്ഷരത്തിന് വേണ്ടി അവസാനം ഹല്ല്, അവിടെ ഈ ഒരക്ഷരത്തിന് വേണ്ടി ഒരു വർണ്ണത്തിന് വേണ്ടി ഒരു സൂത്രത്തെ ഉണ്ടാക്കി. അതൊക്കെ പാണിനിക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ അത്രയും കടന്നു പോകണ്ട, ഈ പഠിച്ചുകൂടെ പോകും. ഉള്ളത് സംരക്ഷിക്കുന്നതാണ്. അടുത്തു വരുന്ന എന്താണ്? ഞാൻ മാങ്ങ എന്ന് പറയും. ഞം എന്നൊരു പ്രത്യാഹാരവും പാണിനിയുണ്ടാകും. അത് വളരെ അപൂർവമാണ്. ഈ ഞാ മാ ങ ണ ന എന്ന് പറയുന്ന ഈ നാലെണ്ണവും അനുനാസികങ്ങളെന്ന് പറയും. അതായത് വർഗാക്ഷരങ്ങൾ വർഗാക്ഷരങ്ങൾ എഴുതി കാണിക്കാമെങ്കിൽ നല്ലതാണ്. കാഖ ഗാഖ ച ച ജ ച ഞ അങ്ങനെ നമ്മൾ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് കാഖ ഗാഖ ങ ച ച ജ ച ഞ ഡാഠ ഡാഠ ണ താഥ ദാഥ ന പാഫ ബാഭ മ ഈ അക്ഷരം ഞാൻ പഠിച്ചത് തറയിൽ മണല് വിരിച്ചിട്ട് അതിൽ ഈ വിരൽ കൊണ്ടാണ്. അന്ന് തെറ്റിച്ചപ്പോൾ ആശാൻ ഈ വിരൽ പിടിച്ച് മണലിൽ ഉരച്ചിട്ടുണ്ട്, രക്തം പൊടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഇതിനെ കാണുമ്പോൾ ഒരു ഭയം വരും, ഒരു പേടി. അങ്ങനെ പഠിപ്പിച്ചിരുന്നു. ഇതില് മേളിൽ ഒന്നെന്ന് നമ്പരിട്ടിട്ടുണ്ട്, അതൊരു ഗ്രൂപ്പാണ്. ഇതിന് ഖരാക്ഷരങ്ങളെന്ന് പറയും, ഖരം എന്നൊരു പേരുണ്ട്. എന്റെ മേളിൽ മലയാളത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ അല്ല, ഖരം മേളിലോ താഴെയോ ഖരം, അത് അറിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തതിന് ഖ ജ ഠ ഠ ഫ, ഇതിന് അതിഖരം എന്ന് പറയും. എന്നുവെച്ചാൽ ഖരം എന്ന് പറഞ്ഞാൽ അല്പം കടുപ്പിച്ച് പറയുന്നു, അതിഖരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നു. മൂന്നാമത്തെ വരുന്നത് ഗ ജ ഡ ദ ബ, ഇതെല്ലാം വ്യക്തമായി ധരിച്ചിരിക്കണം. അല്ലെങ്കിൽ സന്ധിയിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആകെ ഇതാരും നിർത്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയത്തിന് വേണ്ടി ചെലവാക്കുന്നത്. ഇരിക്കുന്നവരെല്ലാം ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കുമുണ്ട്. മൂന്നാമത്തെ എന്താണ്? മൃദു. കുറച്ച് സമയം പോയാലും കുഴപ്പമില്ല. ഗ ജ ഡ ദ ബ, ഇതിനെ മൃദു അക്ഷരങ്ങൾ, അത് ഉച്ചാരണത്തിലും അങ്ങനെയാണല്ലോ. നാലാമത്തതിന് ഘോഷം എന്ന് പറയും, ഘോഷാക്ഷരം. അതിത്തിരി ഘോഷിക്കുന്നതാണ്, ഖ ജ ഢ ധ ഭ. അത് ഞാൻ ഉച്ചരിക്കുന്നത് വളരെ കറക്റ്റാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾ ഉച്ചരിച്ച് നോക്കണം എത്ര കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പറ്റുമെന്ന്. എൻ്റെ ഉച്ചാരണത്തെക്കുറിച്ച് എനിക്ക് അത്ര മതിപ്പില്ല. അടുത്ത് വരുന്നത് നാസിക അനുനാസികങ്ങൾ, ങ ഞ ന ന മ, ഇതാണ് അനുനാസികങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പാണിനി ഏഴാമത്തെ ഈ സൂത്രത്തിൽ ഒരു ഗ്രൂപ്പിനെ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഈ അഞ്ചാമത്തെ ഗ്രൂപ്പ് അനുനാസികങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അതിനകത്ത്. അതിനൊക്കെ പാണിനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, അതിന് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഞമഗണനമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇത് അനുനാസികങ്ങളാണ്. ഇതിൽ മേളിൽ വന്ന ഹയവരട്ട് ലണ്ണ്, ഇതിലെ ആദ്യത്തെ ഹായും അവസാനത്തെ പതിനാലാമത്തെ സൂത്രത്തിലെ രണ്ടക്ഷരമുള്ള സൂത്രം എല്ലാം കൂടെ ചേർത്തിട്ട് പാണിന് ഒരു പ്രത്യാഹാരം ഉണ്ടാക്കും, അതാണ് ഹല്ല്. അതിനകത്ത് എല്ലാ വ്യഞ്ജനങ്ങളും വരും. ഇനി അവിടുത്തെ തന്നെ രണ്ടാമത്തെ അക്ഷരം യായും ലണ്ണിലെ നകാരവും ചേർത്ത് വേറൊരു പ്രത്യാഹാരം ഉണ്ടാക്കും, അതാണ് എണ്. എണ്ണെന്ന് പറയുന്നു. ഈ എണ്ണിനൊരു പ്രത്യേകതയുണ്ട്, ഇതും പാണിനൊരു പ്രത്യേക കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരം ഉണ്ടാക്കിയത്. ഈ എണ്ണിലെ അക്ഷരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? യ വ ര ല, ഇത്രയും അക്ഷരങ്ങളെ മധ്യമങ്ങളെന്ന് പറയും. മധ്യമം എന്ന് പറഞ്ഞാൽ നേരത്തെ ഋന്റെ കാര്യം പറഞ്ഞ പോലെ നരസിംഹത്തെ പോലെയാണിത്. എന്നുവെച്ചാൽ ഇത് സ്വരത്തിനോടും ചേർക്കാം, ഇതിനെ വ്യഞ്ജനത്തിനോടും ചേർക്കാം. ഇതിന് ഒരു സ്വരത്തിന്റെ സ്വഭാവം കാണിക്കും, ഇത് വ്യഞ്ജനത്തിന്റെ സ്വഭാവം കാണും. ഇതിന് അന്തസ്ഥങ്ങളെന്നും പേരുണ്ട്. ഇതിന് ഏണോ അന്തസ്ഥ നമ്മളിനി പഠിക്കും. ഇത് സ്വരത്തിന്റെ സ്വഭാവം കാണിക്കുമെന്ന് പറയുന്ന എന്തുകൊണ്ട്? ഈ എന്ന് പറയുന്ന സ്വരമാണ്, അതിന് പകരം യകാരം ഉപയോഗിക്കാം. ഊ എന്ന് പറയുന്ന സ്വരമാണ്, അതിന് പകരം വകാരം ഉപയോഗിക്കാം. റ് എന്ന് പറയുന്ന സ്വരമാണ്, അതിന് പകരം ര അല്ലെങ്കിൽ രേഫത്ത് ഉപയോഗിക്കാം. റ് എന്ന് പറയുന്ന സ്വരമാണ്, അതിന് പകരം ല ഉപയോഗിക്കാം. ഇത് ശുദ്ധ വ്യഞ്ജനങ്ങളാണെങ്കിൽ അത് നടക്കില്ല. അപ്പൊ ഇതിന് സ്വരവുമായിട്ടൊരു ചേർച്ച ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് പെട്ടത്, സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും ഇടയ്ക്ക് വരുന്ന എന്നുള്ള രീതിയിൽ മധ്യമങ്ങളെന്ന് പറയുന്നു. ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. എണ്ണ് എന്ന് പറയുന്നത് മധ്യമങ്ങളാണ്. ഇനി ഹല്ലെന്ന് പറയുന്നു. ഹല്ലെന്ന് പറയുമ്പോൾ അവസാനത്തെ ഹല്ലിനെ എടുക്കാമോ? പാടില്ല. കാരണം അവസാനത്തെ പതിനാലാമത്തെ സൂത്രം ഹല്ലാണല്ലോ. എന്തുകൊണ്ട് പാടില്ല? അതെല്ലാം പാണിനി പറഞ്ഞിട്ടുണ്ട്. ഹല്ലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹായും അവസാനത്തെ ല് വരെ എടുക്കാം. അപ്പോ എണ്ണെന്ന് പറയുന്നത് മധ്യമങ്ങളാണ്. ഞമ്മങ്ങണെന്നം എന്ന് പറയുന്നത് അനുനാസികങ്ങളാണ്. ഇനി ജഭഞ്ഞ് ഘടധഷ്, ഇതിനെ ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ എഴുതിയ അക്ഷരങ്ങൾ നമുക്ക് വർഗാക്ഷരങ്ങൾ വർഗാക്ഷരങ്ങൾ എഴുതി കാണിക്കണം. മുമ്പ് എഴുതിയ വർഗാക്ഷരങ്ങൾ ഇതില് നാലാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട അക്ഷരങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എട്ടാമത്തെയും ഒമ്പതാമത്തെയും സൂത്രങ്ങൾ നോക്കുക. പക്ഷെ ഇതിനെ അക്ഷരമാല ക്രമമെന്ന് പറയും. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്ന സൂത്രക്രമം എന്ന് പറയും. സൂത്രക്രമം വരെ, അക്ഷരമാലാക്രമം വരെ. ഈ അക്ഷരമാലാക്രമത്തിൽ എഴുതിയിരിക്കുന്ന ഈ ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളെ വർഗീയങ്ങളെന്ന് പറയും. കാരണം ഇത് വർഗാക്ഷരങ്ങളാണ്, ഇതിനെ വർഗീയങ്ങളെന്ന് പറയും. പാണിനിയെന്ന് സ്പർശങ്ങളെന്നും പറയും. സ്പർശങ്ങൾ, ഈ സ്പർശങ്ങളിലെ നാലാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട, അതായത് ഘോഷാക്ഷരങ്ങൾ, അതിനാണ് ഈ രണ്ട് സൂത്രത്തിൽ പാണിനി പറഞ്ഞിരിക്കുന്നത്. ജഭഞ് ഘടദഷ്, ഇതിനെ പറയാൻ വേണ്ടിയിട്ട് പാണിനി എന്ത് ചെയ്യും? ഝഷ് എന്ന് പറയും. ഒരു പ്രത്യാഹാരവും ഉണ്ടാക്കും. ഝഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഭഞ് ഘടദഷില മൂന്ന് രണ്ടും അഞ്ച് അക്ഷരങ്ങളെ എടുത്തോണം. അതാവശ്യം വരും. നമ്മൾ ഇനി സന്ധിയിൽ വരുമ്പോൾ അത് മനസ്സിലാക്കും. അടുത്തു വരുന്ന എന്താണ്? ജ ബ ഗ ഡ ദ, നാലക്ഷരം. അത് നോക്കുക, മൂന്നാമത്തെ ഗ്രൂപ്പിൽ പെട്ടത്. അതിനാണ് പത്താമത്തെ സൂത്രത്തിൽ പാണിനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ മൃദു അക്ഷരങ്ങൾ, അതിന് ഒരു ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. ഇതെല്ലാം മനസ്സിലിരിക്കണം. സന്ധി മറ്റും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല, മനസ്സിന് പ്രയാസമുണ്ടെന്ന് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലിരിക്കാത്തതുകൊണ്ടാണ്. അതായത് പാണിനി ജസ് എന്ന് പറഞ്ഞാൽ ഏത് അക്ഷരങ്ങളെ ഗ്രഹിക്കണം, മൃദു അക്ഷരങ്ങളെ ഗ്രഹിക്കണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കും. പലപ്പോഴും നമ്മൾ മുമ്പോട്ട് ഇത് പഠിച്ച് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി നമ്മുടെ മനസ്സിൽ പതിയത്തില്ല. ഇതവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ജഷ് ജ ഭ ഘ ഘോഷാക്ഷരങ്ങളെല്ലാം വന്നു. അല്ല, ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദു അക്ഷരങ്ങളെല്ലാം വരണം. ജ ഭ ഗ ഡ ദ, ഇതൊരു ഗ്രൂപ്പിൽ ഇതിനെ പെടുത്തിയിട്ട് ഇതിനെ ഒരു സ്ഥലത്ത് പാണിനി പ്രത്യേകം കാണിക്കും. ഇനി അടുത്ത് പതിനൊന്നും പന്ത്രണ്ടും നോക്കുക. ഖ ഭ ഝ ഢ ധ ച ട ത ക പ, രണ്ടിനെയും കൂടെ ഇനി വർഗാക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നു നോക്കുക. ഒരു ജസ്റ്റിലൂടെ എഴുതി കാണിക്കുന്നുണ്ട്, ജ ബ ഗ ഡ ദ, അഞ്ചക്ഷരങ്ങൾ വന്നു. കാരണം ഓരോ വർഗത്തിനും മേളിൽ നിന്ന് താഴോട്ട് അഞ്ചക്ഷരങ്ങൾ വീതമാണ്. ഇനി അടുത്ത് ഇതിനെ നോക്കുക, വർഗാക്ഷരങ്ങൾ, വർഗീയങ്ങൾ എഴുതിയിരിക്കുന്നത്. നേരത്തെ എഴുതിയത് ഇതിൽ നോക്കുക, ഒന്നും രണ്ടും ഗ്രൂപ്പ്, ഖരം അധികരം. ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട അക്ഷരങ്ങളെയാണ് പാണിനി 11, 12 രണ്ട് സൂത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത്. ഖരം അധികരം രണ്ടിനും കൂടെ ഒരുമിച്ച്. അതിൽ ആദ്യത്തത് ഖ ഭ ജ ഡ ധ, 1, 2, 3, 4, 5. 11-ാമത്തെ സൂത്രത്തിൽ ആദ്യത്തെ അഞ്ചെണ്ണമാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടത്, രണ്ടെന്നിട്ടിരിക്കുന്നതിന്റെ താഴെയുള്ളത്. അടുത്ത് വരുന്നത് ചാ ട ത, 3, 2, 5. ഇതാണ് ആദ്യത്തെ ഒന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടത് താഴോട്ട്, ഖരാക്ഷരങ്ങൾ. അപ്പൊ അവിടെ പാണിനി എന്ത് ചെയ്തു, അക്ഷരമാലയിലെ വർഗാക്ഷരങ്ങളിൽ ഒന്നും രണ്ടും പെട്ട ഖര അധികരം, ആ ഇവിടെ എഴുതിയിട്ടുണ്ട് ഖരം, രണ്ടാമത്തെ അധികരം. ഇതിനെ പാണിനി ഇവിടെ രണ്ട് സൂത്രങ്ങളിലായി കാണിച്ചു, 11, 12. ഇപ്പൊ പാണിനി ഖൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, വർഗാക്ഷരങ്ങളിലെ ഒന്നും രണ്ടും ഗ്രൂപ്പാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും വേണ്ടിയിട്ട് പ്രത്യേക പ്രത്യേക സൂത്രമുണ്ടാക്കി, അതിനും പ്രയോജനമുണ്ട്. കാരണം ഇതിനെല്ലാം ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്, അതിനെ നമ്മൾ പഠിക്കും. അടുത്തു വരുന്നത് ശാശാസഹ, ആദ്യ ഒരു ഹാവുന്നു, അവസാനം ഒരു ഹാവുന്നു. ഈ ശാശാസഹ എന്ന് പറയുന്ന നാല് ശബ്ദങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇതിന് ഊഷ്മാക്കളെന്ന് പറയും, ഇതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ശാശാസ നമ്മൾ സാധാരണ അക്ഷരമാലയിൽ എങ്ങനെയാണ് യാരാലാവാശാശാസഹ ഇങ്ങനെ പറയുന്നത്, അതിനെ പാണിന്റെ രണ്ടായി തിരിച്ച് എണ്ണെന്നും ശല്ലെന്ന് രണ്ടായി തിരിച്ച് അതിന്റെ ക്രമം മാറ്റി. എണ്ണിന്റെ സ്വഭാവം നേരത്തെ പറഞ്ഞല്ലോ, എണ്ണെന്ന് പറയുമ്പോൾ അത് മധ്യമങ്ങളാണ്, സ്വരത്തോടും വ്യഞ്ജനത്തോടും ചേർക്കാവുന്നതാണ്. ശല്ലെന്ന് പറയുന്നത് ഊഷ്മാക്കളാണ്. അത് 1, 2, 3, 4 അക്ഷരം. പക്ഷേ മലയാളത്തിൽ നമ്മൾ അക്ഷരമാല എഴുതുമ്പോൾ ഈ ഭേദമൊന്നും വയ്ക്കാതെ യാരാലാവാ ശാഷാ സഹ എന്ന് ഒരുമിച്ചങ്ങ് എഴുതും. മറ്റ് അക്ഷരമാലകളിലും അതുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കന്നഡയിലും തെലുങ്കിലും തമിഴിലും ഒക്കെ ഏകദേശം ഇതുപോലെയായിരിക്കും, എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ എഴുതും. പക്ഷെ സംസ്കൃതത്തിൽ ഈ ഒരു ക്രമം സംസ്കൃത അക്ഷരമാലയിലും ഉണ്ട്. ഇതിനെ പറയും ലോകപ്രസിദ്ധമായ ക്രമം. പാണിനി പക്ഷേ അതിനെ മാറ്റി, മാറ്റിയിട്ടിപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ അതിനൊന്ന് പുനഃക്രമീകരണം നടത്തി. അപ്പോൾ ഊഷ്മ എന്ന് പറയുന്ന പ്രത്യേക സ്വഭാവമുള്ള അക്ഷരങ്ങളെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെടുത്തിയിട്ട് ശാശാസ ഹ എന്ന് വെച്ചു. ഈ ആദ്യ ഒരു ഹായും രണ്ടാമതൊരു ഹായും വീണ്ടും പറഞ്ഞ എന്തിന്, ആദ്യത്തെ ഹ പറഞ്ഞിരിക്കുന്നത് അട്ടെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമുണ്ട്. ഐ ഉണ് എടുക്ക് ഏ ഓങ് ഐ ഉച്ച് ഹയ വരട്ടുക എന്ന് പറയുന്ന അട്ടെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ പാണിനിക്ക് ഹായ കെട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. അതിന്റെ സ്വഭാവം വേറെയാണ്, അത് ചേരുന്നത് ശല്ലിനോടാണ് അവസാനത്തെ. പക്ഷെ ഒരു പ്രത്യാഹാരത്തിൽ അതിന്റെ ആവശ്യം വന്നുകൊണ്ട് അതിനാദ്യം പറഞ്ഞു. ഇനി പാണിനി വേറൊരു പ്രത്യാഹാരം ഉണ്ടാക്കി, ശല്ല് ശാശാസഹ, അതിലും വേണം ഹ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവസാനം ഹ പ്രത്യേക ഒരു സൂത്രമാക്കി. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് ഈ അക്ഷരസമാമനായത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഈ പറഞ്ഞ വിശദീകരണങ്ങളെല്ലാം പാണിനി പറഞ്ഞിരിക്കുന്നത് വ്യാകരണത്തിൻ്റെ ഒരംഗമായ പാണിനീയ ശിക്ഷയിലാണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരിക്കുന്നത്. വ്യാകരണത്തിൻ്റെ അംഗങ്ങളാണ്. വ്യാകരണത്തിനൊരു ശരീരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാധ്യായി, അതിൻ്റെ അംഗങ്ങളാണ് ഒന്ന് അക്ഷരസമാമനായം, രണ്ടാമത് പാണിനീയ ശിക്ഷ, മൂന്നാമത് ധാതുപാഠം, ലിംഗാനുശാസനം, ഗണപാഠം. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന വഴിക്ക് മനസ്സിലാകാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാണിനീയ ശിക്ഷ. സ്വരങ്ങൾ, സ്ഥാനങ്ങൾ, ഉച്ചരിക്കേണ്ട ക്രമങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നത് പാണിനീയ ശിക്ഷയാണ്. പാണിനീയ ശിക്ഷകൾ ഇതിനെ പലതുണ്ട്. ഇനി പാണിനി മാത്രമല്ല, നാരദൻ, വസിഷ്ഠൻ, വ്യാസൻ തുടങ്ങിയ ഋഷിമാരെല്ലാം ശിക്ഷകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം ഇനി സംജ്ഞാപ്രകരണത്തിൽ പറയുന്ന കാര്യങ്ങളും സ്ഥാനങ്ങൾ, പ്രയത്നങ്ങൾ, ഇതെല്ലാം പാണിനീയ ശിക്ഷ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും.